അപ്പൊ നാല് സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ കൂടാതെ അക്ഷരസമാമനായും ഈ നാല് സൂത്രങ്ങളിൽ ഹലന്ത്യം, അദർശനം, ലോപഹ, ആദിരന്തേന സഹേത എന്ന മൂന്നും സംജ്ഞാസൂത്രങ്ങൾ. തസ്യ ലോപഹ എന്ന് പറയുന്നത് വിധിസൂത്രം. സംജ്ഞാസൂത്രങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംജ്ഞാസൂത്രം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സംജ്ഞയെയും സംജ്ഞയെയും തിരിച്ചറിയും. അതൊരു പ്രധാന കാര്യമാണ്. ഇപ്പം ഹലന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രത്തിൽ സംജ്ഞ എന്ന് പറയുന്നത് ഇത്, സംജ്ഞ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് അവസാന വർണ്ണങ്ങൾ ഏതൊക്കെ? ന, ക്, അന്ന് എഴുതുന്ന നല്ലതാണ്. തിരിച്ച് സംജ്ഞ, സപ്നി, സപ്ന എന്ന് പറയുന്നത് ഇങ്ങനെ പോലെ സപ്ന പ്രത്യേക ഇത്, സപ്നി, നേക്ക്, നേച്ച്, അങ്ങനെ രണ്ടു മൂന്നെണ്ണം എഴുതുന്നു. അപ്പൊ ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തില് സപ്ന ഏതാണ്, സപ്നി ഏതാണെന്ന് തിരിച്ചറിയാം. അതുപോലെ ആദിരന്തിന സഹേത, അവിടുത്തെ സപ്ന ഏതാണ്, അച്ച്, അല്ലെങ്കിൽ അണ്ണ്, ഏറ്റവും ചെറുതെടുക്കുക. ആദിരന്തിന സഹേതയുടെ ഏറ്റവും ചെറിയ നായിവണ് അണ്ണാണ് സപ്ന. അവിടുത്തെ സപ്നി ഏതാണ്, ആ ഈ ഊ. അതങ്ങനെ മനസ്സിലാക്കേണ്ട ഒരാവശ്യം കൂടെ ഇവിടെയുണ്ട്. വ്യാകരണ സൂത്രം കൊണ്ട് ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ പലപ്പോഴും ഓ ഇത് മനസ്സിലായാലോ എന്ന് ധരിക്കും. പക്ഷെ എപ്പോഴും എന്തെങ്കിലും മനസ്സിലാക്കാൻ അവിടെ ശേഷി, കാരണം സൂത്രമല്ലേ, ചുരുക്കി പറഞ്ഞിരിക്കുകയല്ലേ. സപ്ന എന്ന് പറയുന്ന ഇത്ത്, സപ്ന, സപ്ന ഇത്ത് അയ്യുണെന്നുള്ള അവിടെ വേണ്ട. സപ്ന എന്ന് പറയുന്ന ഇത്ത്, അങ്ങനെ സപ്നി, ന, ക, ങ്, അങ്ങനെ വരുന്ന എല്ലാം വേണമെന്നില്ല. അപ്പൊ ഇവിടെ ഇതേത് ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ. ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ സജ്ഞ എന്ന് പറയുന്ന ഇത്താണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ സജ്ഞ എന്ന് പറയുന്നത് അങ്ങനെ പോകും, ബാക്കി നമ്മൾ മനസ്സിലാക്കിക്കോളും. ഇതുപോലെ തന്നെ ആതിരന്തിന സഹിത എന്ന് പറയുന്ന സൂത്രത്തെ എടുക്കുക. അവിടെ സജ്ഞ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എടുക്കുക, അണ്ണ് ആയി ഉണ്ണില്ല, അണ്ണതാണ് അവിടുത്തെ സജ്ഞ. അവിടുത്തെ സജ്ഞ എന്ന് പറയുന്നത് എന്താണ്? ആയു, ഒരു ഉദാഹരണം. ഇതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹലന്ദ്യം എന്ന് പറയുന്നിടത്ത് സജ്ഞി എന്ന് പറയുന്ന വർണ്ണമാണ്. ആതിരന്തിന സഹേത എന്ന് പറയുന്നിടത്തും സജ്ഞി എന്ന് പറയുന്നത് വർണ്ണങ്ങളാണ്. ഈ രണ്ട് സൂത്രവും സജ്ഞാസൂത്രവുമാണ്. അദർശന ലോക എന്ന് പറയുന്നിടത്ത് അതൊരു സജ്ഞാസൂത്രമാണ്. അവിടെ സജ്ഞ എന്ന് പറയുന്ന ഉത്തരം എന്താണ്? ലോപം, അതാണ് അവിടുത്തെ സജ്ഞ. അവിടുത്തെ സജ്ഞി എന്തെന്നുള്ളതാണ്. ഇപ്പൊ ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ സജ്ഞി എന്ന് പറയുന്ന എന്താണ്? അത് നിങ്ങൾക്ക് ഇതാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഹല്ല്. അപ്പൊ അവിടെ എന്താണ് സജ്ഞി എന്ന് സൂത്രത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹല്ല് അതാണ് എന്ന് വെച്ചാൽ വർണ്ണങ്ങളാണ്. ആതിരന്തിന സഹേത എന്ന് പറയുന്നിടത്തും സജ്ഞ എന്ന് പറയുന്നത് അണ്ണ്. ആ സൂത്രത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? അന്ത്യേന ഇത സഹിത ആദിഹി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും സജ്ഞ എന്ന് പറയുന്നത് അവിടെ അണ്ണാണ്. സജ്ഞ എന്ന് പറയുന്ന വർണ്ണങ്ങളാണെന്ന് മനസ്സിലാക്കാം എന്റെ വ്യാഖ്യാനത്തിൽ നിന്ന്. സ്വസ്യ മധ്യകാനാഞ്ച സജ്ഞാസ്യ എന്ന് പറഞ്ഞുകൊണ്ട് സജ്ഞി വർണ്ണമാണെന്ന് മനസ്സിലാക്കും. ഇനി അദർശന ലോക എന്ന് പറയുന്നിടത്ത് ഇങ്ങനെയല്ല. ഈ രണ്ട് സൂത്രങ്ങളിലും സജ്ഞിയായിട്ട് വരുന്ന വർണ്ണങ്ങളാണ്. അദർശനം ലോക എന്ന് പറയുന്നിടത്ത് സജ്ഞലോകമാണ്. പക്ഷെ സജ്ഞി എന്ന് പറയുന്നത് എന്താണ്? അദർശനമല്ല എന്ന് പറഞ്ഞാൽ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. മറ്റൊരിടത്ത് ശബ്ദമാണ് സജ്ഞി. മറ്റൊരിടത്തും ആ സജ്ഞിയെ സൂത്രത്തിൽ തന്നെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹലന്തി എന്നുള്ളിടത്ത് വർണ്ണത്തെ ഹല്ലെന്ന് നിർദ്ദേശിച്ചു. ആതിരന്തിയന സഹിത എന്നിടത്ത് അന്ത്യേന സഹിത ആദി എന്ന് നിർദ്ദേശിച്ചു. അവിടെ പിന്നെ മധ്യകാന സ്വസ്യ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ സജ്ഞിയായ വർണ്ണങ്ങളെ സൂത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദർശന ലോക എന്ന് പറയുന്നിടത്ത് എന്താണ്? ലോകമാണ് സജ്ഞ. അദർശനം ആണോ ഇവിടുത്തെ സജ്ഞി? അല്ല എന്ന് വെച്ചാൽ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. ഇവിടെ സജ്ഞ എന്ന് പറയുന്ന എന്താണ്? അദർശനം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ്. ആ ശബ്ദത്തിന്റെ അർത്ഥം, അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണാഭാവം അല്ലെങ്കിൽ വർണ്ണവിനാശം എന്ന് വേണമെങ്കിലും പറയാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സൂക്ഷ്മമായി ഗ്രഹിച്ചാലേ വ്യാകരണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ധരിക്കാൻ പറ്റൂ. ഹലന്ത്യം അതിരന്ത്യേന സഹേത എന്ന് പറയുന്നിടത്തെല്ലാം സപ്ന കൊടുത്തിരിക്കുന്നത് വർണ്ണങ്ങൾക്കാണ്. അദർശനം ലോപ എന്ന് പറയുന്ന സൂത്രത്തിൽ ലോപസപ്ന കൊടുത്തത് അദർശനത്തിനാണ്. പക്ഷെ അദർശനം എന്ന് പറയുമ്പോൾ അദർശനം എന്ന് പറയുന്ന ആ ശബ്ദത്തിനല്ല ഗ്രഹിക്കേണ്ടത്, ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തെയാണ്. വർണ്ണാഭാവത്തിനാണ് സപ്നം. അതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? വിശേഷത എന്താണ്? തസ്യ ലോകഹ എന്ന് പറയുമ്പോൾ പറഞ്ഞു അതൊരു വിധിസൂത്രം, വിധിക്കുകയാണ്. ലോപത്തെ വിധിക്കുമ്പോൾ ലോപം എന്ന് പറയുന്ന ഒരു സ്വപ്നയാണ്. എന്തിൻ്റെ? ഏതെങ്കിലും ഒരു വർണ്ണത്തിൻ്റെ സ്വപ്നയല്ല, പിന്നെയോ വർണ്ണവിനാശത്തിൻ്റെ സ്വപ്നയാണ്. അതുകൊണ്ട് പാണിനി എവിടെയാണോ ലോപത്തെ വിധിക്കുന്നത് അവിടെ വർണ്ണത്തിന് വിനാശം സംഭവിക്കും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഉച്ചാരണാഭാവം അല്ലെങ്കിൽ ശ്രവണാഭാവം എന്നെല്ലാം പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഒന്നിന് ലോപം വിധിക്കുമ്പോൾ എങ്ങനെ ആ വർണ്ണം ഇല്ലാതാകുന്നു? കാരണം അവിടെ ലോപം എന്ന് പറഞ്ഞ സജ്ഞയുടെ സപ്നി എന്ന് പറയുന്നത് വർണ്ണത്തിൻ്റെ വിനാശമാണ്, അല്ലാതെ അവിടെ അദർശനം എന്ന് പറയുന്ന ശബ്ദമല്ല. ഇത് കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കും. നമ്മൾ പെട്ടെന്നത് അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലായില്ലെന്ന് വരും. മറ്റു രണ്ടിടത്തും വർണ്ണങ്ങൾക്കാണ് സ്വപ്ന വരുന്നത്, ഇവിടെ വർണ്ണവിനാശത്തിനാണ് സ്വപ്ന വരുന്നത്. മറ്റു രണ്ടിടത്തും സ്വപ്നിയെ സൂത്രത്തിൽ തന്നെ നമുക്ക് കാണാം വർണ്ണങ്ങളായിട്ട്. ഇവിടെ സ്വപ്നിയെ സൂത്രത്തിൽ കാണാൻ പറ്റില്ല. സൂത്രത്തിൽ കാണുന്ന എന്താണ്? അദർശനത്തെയാണ്. പക്ഷെ ആ ശബ്ദത്തിനിവിടെ സ്വപ്നയില്ല, മറിച്ച് അതിൻ്റെ അർത്ഥത്തിനാണ് സ്വപ്നം. ഈ പഠനീയ സൂത്രങ്ങൾക്ക് നമുക്കറിയാം വാർത്തികം അങ്ങനെ, അതതിൻ്റെ ഒരു വ്യാഖ്യാനം, ഒരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്. ഭാഷ്യം വളരെ വിശദമായ വ്യാഖ്യാനമാണ്. അതുപോലെ സൂത്രങ്ങൾക്കുള്ള വേറൊരു വ്യാഖ്യാനമാണ് കാശിക വൃത്തി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും. അവിടെ സൂത്രക്രമത്തിൽ സൂത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വാമന ജയാദിത്യൻ എന്ന് പറയുന്ന രണ്ടാചാര്യന്മാരാണ് ഈ വ്യാഖ്യാനം എഴുതിയത്. രണ്ടുപേരും കൂടി ചേർന്നാണ്. ഓരോ സൂത്രത്തിനെയും ഇതുപോലെ തന്നെ ഓരോ പദങ്ങളെയും എടുത്ത് അവരർത്ഥം പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വ്യാഖ്യാനമുണ്ട്, ന്യാസം പദമഞ്ജരി. വ്യാകരണത്തിന്റെ വ്യാഖ്യാനങ്ങൾ വളരെ വിപുലമാണ്. അദർശനം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പറയുന്നത് എന്താണ്? വർണ്ണവിനാശം എന്നാണ്, വർണ്ണനാശം. അങ്ങനെ അർത്ഥം പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ്? വർണ്ണാഭാവം. അപ്പൊ ലോകം എന്ന് പറയുമ്പോൾ ഒരു വർണ്ണം എങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അദർശൻ ലോപം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാഖ്യാനിച്ചാണ്. അതിൽ പ്രസക്തസ്യ എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. എന്തിന് പ്രസക്തസ്യ എന്ന് പറഞ്ഞു? അദർശനൻ ലോപ, വർണ്ണനാശത്തിന് ലോപം എന്നൊരു പേരെന്ന് പറഞ്ഞാൽ പോരെ. പ്രസക്തസ്യ എന്ന് പറയാൻ കാരണം ഈ അദർശനൻ ലോപ എന്ന് പറയുന്ന സൂത്രത്തിൽ പൂർവ്വത്തിൽ നിന്ന് സ്ഥാനെ എന്ന് പറയുന്ന ഒരു ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്. അനുവൃത്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ പ്രസക്തി എന്നാണ് അർത്ഥം. അത് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് കൂടുതൽ വിശദീകരിച്ച് പഠിക്കും. സ്ഥാനാന്തരതമ എന്ന് പറയുന്ന സൂത്രം വരുമ്പോൾ അവിടെ നമ്മൾ വിശദീകരിക്കും. അതുകൊണ്ടാണ് അവിടെ പ്രസക്തസ്യാന്ന് പറഞ്ഞത്. അപ്പോൾ വർണ്ണ അഭാവം എന്ന് പറയുന്നത് എല്ലായിടത്തും കാണും. വർണ്ണം ഉച്ചരിച്ചില്ലെങ്കിൽ അതിന്റെ അഭാവമാണ്. അങ്ങനെയുള്ളിടത്തെല്ലാം ഇവിടെ ലോകസംജ്ഞയില്ല. ഏതെങ്കിലും കാരണവശാൽ ഉച്ചാരണം പ്രാപ്തമാകുന്നിടത്ത് ആ വർണ്ണത്തിന് വിനാശം സംഭവിക്കുന്നതാണ് ലോകം. അതുകൊണ്ടാണ് പ്രസക്തം എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ എന്താ ദോഷം വരും. അത് പ്രക്രിയയിലെ ദോഷം വരും. അതൊക്കെ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ഇതിൽ പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം 14 സൂത്രങ്ങൾ പറഞ്ഞു, അതിനെ വിശദീകരിച്ചു. വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താണോ ഇവയുടെ അവസാന വർണ്ണങ്ങൾക്ക് ഇസഞ്ജയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇസഞ്ജ ഉണ്ടാകുന്നതെന്നുള്ള ജിജ്ഞാസയുണ്ടായി. അതിന് പരിഹാരമായിട്ട് പറഞ്ഞു ഹലന്ത്യം, ഉപദേശങ്ങളുടെ അന്ത്യ വർണ്ണങ്ങൾക്കാണ് ഇസഞ്ജയുള്ളത്. അവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു, എന്തിനാണ് ഇസഞ്ജ വിധിച്ചത്? പറഞ്ഞു ആദിരന്ത്യന സഹേത, എങ്ങനെയാണ് ഇസഞ്ജ വിധിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ്? ആദിരന്ത്യന സഹേത എന്നുള്ള സൂത്രം കൊണ്ട് പ്രത്യാഹാരത്തെ ഉണ്ടാക്കാനാണ്. എന്താണ് പ്രത്യാഹാരമെന്ന് മനസ്സിലായി. ശരി, പ്രത്യാഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു ആദ്യം മധ്യങ്ങളെയും ഗ്രഹിക്കണം. ഇപ്പൊ ജിജ്ഞാസ ഉണ്ടാകുന്നു. ഇപ്പൊ അവസാനത്തതോ പറഞ്ഞു തസ്യലോപഹ, അതിന് നാശം സംഭവിക്കും. ഇപ്പൊ ലോപഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു അദർശന ലോപഹ, നാശമാണ് ലോകം. അപ്പോ ഈ 14 സൂത്രങ്ങളുടെയും വ്യാഖ്യാനം വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ജിജ്ഞാസയുടെ നിവൃത്തിയുടെ ക്രമത്തിലാണ് നമ്മൾ ഈ സൂത്രങ്ങൾ മനസ്സിലാക്കി. ഹലന്ത്യം, ആദിരന്തീന സഹിത, തസ്യലോപ, അദർശന ലോപ. ഇനി ഈ ലഘുസുദ്ധന്തകുമതി എഴുതിയാളൊരു ക്രമം വെച്ചിട്ടുണ്ടല്ലോ, ആ ക്രമം അനുസരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ? കാര്യമൊന്നു തന്നെ, എന്നാലും ഇതിലെ ക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ യേഷാമന്ത്യ ഇതഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇത്തെന്ന് പറഞ്ഞു. എന്താണ് ഇത്തെന്ന് ജിജ്ഞാസയുണ്ടായപ്പോൾ പറഞ്ഞു ഹലന്ത്യം. സൂത്രത്തിലൂടെ ഇത്ത് മനസ്സിലാക്കി. ഇസഞ്ഞ വിധിച്ചാൽ ഇതല്പം വളഞ്ഞ രീതിയാണ്, അതിന് ലോപം സംഭവിക്കും എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് ലോപമെന്ന് മുൻകൂട്ടി പറയുന്നു. കാരണം എന്താണ് ലോപമെന്ന് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാലേ ലോപം വരുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഹലന്ത്യം എന്നുള്ള സൂത്രം കഴിഞ്ഞതിന് ശേഷം ആദ്യം എന്താണ് ലോപമെന്ന് പറഞ്ഞു, അദർശനമാണ് ലോപമെന്ന് പറഞ്ഞു. അപ്പൊ ലോപം മനസ്സിലാക്കി എന്നിട്ട് പറയുന്നു തസ്യലോപഹ. അപ്പോ ആ ഗുണങ്ങൾക്ക് ഇതിലേക്ക് അന്ത്യവർണ്ണങ്ങൾക്ക് ലോപം സംഭവിച്ചു. തസ്യത്തോ ലോപകസ്യ. അപ്പോൾ ഒരാളുടെ മനസ്സിൽ സംശയം വരുന്നു, ആ ഗുണെന്ന് പറഞ്ഞു, അന്ത്യവർണ്ണത്തിന് ഇസഞ്ജ വിധിച്ചു, അതിന് ലോപം വിധിച്ചു, പിന്നെ എന്താ അതിന്റെ പ്രയോജനം? അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നാദയോ അണാദ്യർത്ഥാഹ തസ്യ ലോപയ്ക്ക് ശേഷം. ഇതെല്ലാം ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സൂത്രങ്ങളുടെ അവസാന വർണ്ണത്തിന് ഇസഞ്ജ വിധിച്ചു, ലോപം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വർണ്ണം വന്നു? പറഞ്ഞു നാദികൾ, നാദേഹ, അയുണ്ണ് തുടങ്ങിയ 14 സൂത്രത്തിലെയും അവസാന വർണ്ണങ്ങളാണ് നാ തുടങ്ങിയവ, അയുണ്ണെണ്ണ റിലക്കു തുടങ്ങിയവ. അനാദി അർത്ഥാഹ, അനാദികൾക്ക് വേണ്ടിയാണ്. അനാദി സജ്ഞകൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. നാദയോ അനാദ്യർത്ഥ തസ്യ ലോകപ്രകാരം ഈ അവസാന വർണ്ണങ്ങൾക്ക് ലോകം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെന്തിനു വേണ്ടി? അതിന് സമാനം പറഞ്ഞു, ഈ നാദികളെല്ലാം അനാദി സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്, എന്നുവെച്ചാൽ പ്രത്യാഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ അയാളുടെ സംശയം ചോദ്യം വരുന്നു, എന്താണ് ഈ പ്രത്യാഹാരം, എങ്ങനെ പ്രത്യാഹാരത്തെ സൃഷ്ടിക്കും? അപ്പോൾ പറഞ്ഞു, ആദിരന്തിയന സഹേത, ഇതാണ് പ്രത്യാഹാരം. അനാദി സ്വപ്നങ്ങൾ ഈ സൂത്രത്തിലൂടെയാണ് കിട്ടുന്നത്. ഈ ക്രമത്തിലാണ് ലോകസിദ്ധാന്തമതിയുടെ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ സൂത്രങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുമ്പോൾ ഈ ക്രമത്തിൽ തന്നെ ഓർമ്മിച്ചു വയ്ക്കുന്ന എന്താണ്? ഹലന്ത്യം, അദർശനലോപ, തസ്യലോപ, ആദിരന്ത്യന സഹേത. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദീകരിച്ച് മനസ്സിലാക്കി. അപ്പോൾ സംസ്കൃതത്തിൻ്റെ വ്യാകരണം നമ്മൾ പഠിക്കുമ്പോൾ അത് സംസ്കൃത ഭാഷയിലൂടെയും മനസ്സിലാക്കണമെന്നുണ്ട്, ഒരു കീഴ്വഴക്കമുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ സംസ്കൃതത്തിലും പറയാം. എങ്ങനെ? ആദൌ ലഘുസിദ്ധാന്ത കൗമുദ്യാം. ചതുർദ്ദശ സൂത്രാണി നിർദ്ദിഷ്ടാനി. തദനന്തരം തസ്യ വ്യാഖ്യാനരൂപേണ തസ്യ ഉപോദ്ഘാതസ്യ വ്യാഖ്യാനരൂപേണ അഥവാ തേഷാം സപ്തദശസൂത്രാണാം വ്യാഖ്യാനരൂപേണ ഇതി മാഹേശ്വരസൂത്രാണി ഭവന്തി യേഷാം അന്ത്യാഹ ഇതഹ ഭവന്തി ഇത്യാദീനവി ഉക്താനി. തത്ര തസ്മിൻ വാക്യേ ഇത് ഇതി സംജ്ഞ നിർദ്ദിഷ്ട. തത്ര ശോതുർ ആകാംക്ഷ ജായതേ ഇത് ഇത്യനേന കിമുക്ത. തസ്യാഹ ആകാംക്ഷായാഹ നിവാരണാർത്ഥം ഹലന്തിം ഇതി അത്ര പ്രഥമ സൂത്രം നിർദ്ദിഷ്ടം. അസ്യാർത്ഥ ഉപദേശേ അന്ത്യം ഹൽ ഇതി സ്യാത് ഇതി അത്രൈവ അധോ ലിഖിതം. കേന വരദരാജ പണ്ഡിതേന യവഞ്ച അനേന സൂത്രേണ സപ്തദശ സൂത്രാണാം അന്ത്യവർണാനാം ഇസഞ്ജ സിദ്ധ. കിമർത്ഥം അത്ര ഇസംജ്ഞാകരണം? തസ്യ സമാധാന രൂപേണ തദനന്തരം ഉത്തം ആദിരന്ത്യേന സഹേത ഇതി സൂത്രം. ആദിരന്ത്യേന സഹേത ഇതി അനേന സൂത്രേണ പ്രത്യാഹാര സംജ്ഞാകരണായ അഥവാ അചാദി സംജ്ഞാകരണായ പൂർവം ഹലന്ത്യം ഇതി സൂത്ര ദ്വാരാ ഇസംജ്ഞ ഏവം പ്രകാരേണ അന്ത്യേന ഇതാ സയിതാ ഉച്ചാര്യമാണ ആദിവർണ സ്വസ്യ മധ്യകാനാം സജ്ഞാ സ്യാത് ഇത്യേവം അണാദി സജ്ഞാ സിദ്ധ. തേന ഐ ഉ ഇത്യാദീനാം വർണ്ണാനം അണാദി സപ്ന സിദ്ധ തതുപരി യേശാം പ്രത്യാഹാരാണ അഥവാ അജാതി സപ്ഞാന അന്ത്യവർണ്ണാന കാ കഥ കിം സ്യാത് തസ്യ സമാധാനാർത്ഥം തേഷാം വർണ്ണാന തസ്യ ലോപ ഇത്യനേന സൂത്രേണ ലോപ വിധീയത്തെ. ലോപ ഇത്യുക്തെ കോ അർത്ഥ തശങ്ക നിവാരണായ തദനന്തരം ലോപസജ്ഞ വിധീയത്തെ അദർശനം ലോപ ഇത്യനേന സൂത്രേണ. അത്ര അനേന സൂത്രേണ വർണ്ണ വിനാശസ്യ ലോപസജ്ഞ ക്രിയത്തെ. പൂർവോക്ത സൂത്രദ്വയേ അപി വർണ്ണാനാം സംജ്ഞ വിഹിത ഹലന്തിമിതി സൂത്രേ അന്ത്യവർണ്ണാനാം ഇസ്സംജ്ഞ വിഹിത ആദിരന്ത്യേന സഹേത ഇത്യസ്മിൻ സൂത്രേ ആയു ഇത്യാദി വർണ്ണാനാം അചാദി സ്വപ്ന വിഹിത വിഹിത ഇത്യസ്യ കൃത ഇത്യർത്ഥ. കിന്തു അദർശനം ലോപ ഇത്യസ്മിൻ സൂത്രേ അദർശനം ഇതി ശബ്ദസ്യ നതു സ്വപ്ന ക്രിയത്തെ. പരന്തു അദർശനം ഇതി ശബ്ദസ്യ അർത്ഥരൂപസ്യ വർണ്ണാഭാവസ്യ സ്വപ്ന വിധീയത്തെ. തേന കിം സിദ്ധ്യതി എത്ര കുത്രാപി ലോപോ വിധീയത്തെ സർവത്ര തത്ര ഉദ്ദിഷ്ടസ്യ വർണ്ണസ്യ അഭാവോ ഭവേത് ഇതി ശം മതിയല്ലോ. നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ സംസ്കൃതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇത്രയും മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം സംസ്കൃതി പറഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ഇതങ്ങോട്ട് സംസ്കൃതി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയകാലത്ത് അങ്ങനെയല്ല, സംസ്കൃത ഭാഷ പഠിച്ചിട്ടാണ് വ്യാകരണം പഠിക്കുന്നത്. ഇന്നിപ്പം നമ്മൾ അങ്ങനെയല്ല, വ്യാകരണത്തിലൂടെ ഭാഷ പഠിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഇത് വിശദീകരിച്ചിട്ട് പിന്നെ സംസ്കൃതത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ സംസ്കൃതി പറഞ്ഞില്ലെങ്കിൽ അത് പറയുന്ന എനിക്കും ഒരു മോശമാണ്, നിങ്ങൾക്കും മോശമാണ്. അതുകൊണ്ട് രണ്ട് രീതിയിലും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിനെന്തെങ്കിലും സഹ്യത പറഞ്ഞിട്ട് പറയുന്നു യഥ അണിതി ആയു വർണ്ണാണ് സ്വപ്ന. അണ്ണെന്ന് പറഞ്ഞ ആയു തുടങ്ങിയ വർണ്ണങ്ങളുടെ സ്വപ്നയാണ് ഏവം അച്ച് ഹല്ല് അല് ഇത്യാദയ. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം മാത്രം അത് ആരും ധരിച്ചുകളയരുത്. ഞങ്ങൾ ഈ നാല് സൂത്രം ശരിക്കും പഠിച്ചിരിക്കുന്നു, കാരണം ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് കഴിയുന്നത്ര ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു തന്നെയാണ്. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാശിക സിദ്ധാന്ത കൗമുദി മഹാഭാഷ്യം പ്രതീകം ഉദ്യോഗം ശബ്ദേന്ദു ശവകരം പ്രൗഢ മനോരമ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുക, കൂടുതൽ വ്യക്തമാണ്. അപ്പൊ ഇവിടെ ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം പാണിനി 14 സൂത്രങ്ങൾ വിധിച്ചിട്ട് ആ സൂത്രങ്ങൾക്ക് അച് തുടങ്ങിയ സംജ്ഞകളെ വിധിച്ചു. ഇത് സംജ്ഞാപ്രകരണമാണ്. അപ്പൊ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? അച്ഛന്നൊരു സംജ്ഞയുണ്ട്, അണ്ണെന്നൊരു സംജ്ഞയുണ്ട്, അല്ലെന്നൊരു സംജ്ഞയുണ്ട്, അട്ടെന്നൊരു സംജ്ഞയുണ്ട്, അശ്വെന്നൊരു സംജ്ഞയുണ്ട്, എത്രയോ സംജ്ഞ. ഇപ്പോൾ ഒരു ആ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിന് വന്ന് ഇതെല്ലാം പാണിനി കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്യും. ഓരോ സൂത്രങ്ങളിൽ ഒരേ ഒരു വർണ്ണത്തിന് തന്നെ ഈ ഒരു ഒറ്റ സൂത്രം കൊണ്ട് പാണിനി എത്ര ദിവസം അനേക സംജ്ഞകൾ വിധിച്ചു. ഇതാണ് പാണിനിയുടെ ബുദ്ധി. എങ്ങനെയാണ് പാണിനി? നമ്മൾ രണ്ടു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, എങ്ങനെയാണ് ഭാഷയിൽ പാണിനി ഈ നിയമങ്ങളെ പ്രയോഗിക്കുന്നത്? മറ്റൊന്ന്, പാണിനിയുടെ ബുദ്ധിയിൽ എങ്ങനെയാണ് ഈ നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്നത്? അതും രണ്ടു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതേ വർണ്ണങ്ങൾക്ക് തന്നെ പാണിനി ചെയ്യുന്നത് ഹ്രസ്വം ദീർഘം പ്ലുതം ഈ മൂന്ന് സംജ്ഞകളെ വിധിക്കുകയാണ് ഒറ്റ സൂത്രത്തിൽ. അത് ഈ വർണ്ണങ്ങൾക്കെന്ന് പറയുമ്പോൾ സ്വരങ്ങൾ, സ്വരം എന്ന് പറയുമ്പോൾ അച്ഛൻ. അടുത്ത സൂത്രം അതാണെന്ന് മനസ്സിലാക്കുക. എന്താണ് സ്വരങ്ങൾക്ക് ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന മൂന്ന് സംജ്ഞകൾ വിധിക്കുന്ന സൂത്രമാണ് അടുത്തത് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് സംജ്ഞകൾ വിധിക്കും. ആ എന്ന് പറയുന്നത് അല്ല്, അട്ട്, അശ്, അണ്ണ്, അക്ക് തുടങ്ങി പല സംജ്ഞകൾ വന്നത് കൂടാതെ ഇനി എന്ത് വരും? ഹ്രസ്വം ദീർഘം പ്ലുതം മൂന്ന് പേരൂടെ കിട്ടും. അതും പലയിടത്ത് ഉപയോഗിക്കും. ഇനി ആ സൂത്രം നോക്കുക. ഊകാലോജ്രസ്വ ദീർഘപ്ലുത വായിക്ക. ഇത് പിരിച്ചു വായിക്കുമ്പം ഊകാലഹ അച് ഹ്രസ്വ ദീർഘപ്ലുത എന്ന് വായിക്കുന്നു. അതിൽ ഊക്കാലഹ എന്ന് പറയുന്ന ഒരു പദമാണ്, അച്ഛെന്ന് പറയുന്ന മറ്റൊരു പദം. ഹ്രസ്വ ദീർഘപ്ലുത എന്ന് പറയുന്ന മൂന്നാമത്തെ പദം. സാധാരണ ഒരാൾ ചോദിക്കും ഹ്രസ്വ ദീർഘപ്ലുത എന്ന് പറയുന്നിടത്ത് മൂന്ന് പദമിന്റെ ശരിയാണ്, അതിനകത്ത് മൂന്ന് പദങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ഒരു പദമാക്കിയിരിക്കുന്നു. അതിനാണ് സമാസം എന്ന് പറയുന്നത്. സമാസം എന്ന് പറയുന്നത് ചെമ്പും ഈയും എല്ലാം കൂടെ ഉരുക്കി ചേർത്തൊരു പുതിയ ലോഹം ഉണ്ടാക്കുന്നത് പോലെ പദങ്ങളെ ഉരുക്കി ചേർക്കുന്നതാണ് സമാസം. അങ്ങനെ മൂന്ന് പദങ്ങളെ ഉരുക്കി ചേർത്ത സമാസമാണ് ഹ്രസ്വ ദീർഘപ്ലുത. അങ്ങനെ ഉരുക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു പദമായിട്ട് സ്വീകരിക്കത്തുള്ളൂ. ഊക്കാലഹ എന്ന് പറയുന്നു, അങ്ങനെയാണ് അവിടെ രണ്ട് പദങ്ങളുണ്ട്. അതിനെ ഉരുക്കി ചേർത്ത് ഒരു പദമാക്കിയതാണ് ഊക്കാല. അച്ഛെന്ന് പറയുന്നത് ഒരു പദം. അപ്പൊ ഈ കൂട്ടിച്ചേർത്ത പദങ്ങൾക്ക് പൊതുവെ പറയുന്നതാണ് സമസ്ത പദം. സമസ്ത പദം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒന്നിൽ കൂടുതൽ പദങ്ങളെ വിളക്കി ചേർത്തിരിക്കുകയാണ്. അവിടെ സാധാരണ പദങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിരിച്ചെടുക്കും. ഇതി ഏവം ചേർത്ത് ഇത്യേവം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അവിടെ പിരിക്കും. ഇതി ഏവം ദോഷമൊന്നുമില്ല, അങ്ങനെ പിരിക്കാം. പക്ഷേ ഈ വിളക്കി ചേർത്ത പദങ്ങളെ പിരിക്കാൻ പാടില്ല. അങ്ങനെ ഊ കാലഹ അങ്ങനെ പിരിക്കരുത്. പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ പറയുന്നതിന് വിഗ്രഹിക്കുക എന്ന് പറയും. ഇതിനെ വിഗ്രഹിക്കണം. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥ അവബോധകം വാക്യം വിഗ്രഹ. അർത്ഥത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ആ സമസ്ത പദത്തിലെ പദങ്ങളെ ഉപയോഗിക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഊ കാലഹ എന്ന് പറയുന്ന ഈ പദത്തെ, സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന്റെ അർത്ഥം മനസ്സിലാവും. ഇതൊക്കെ ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഹ്രസ്വദീർഘപ്രദ എന്ന് പറയുന്നതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അച്ഛന്ന് പറയുന്നത് ഒരു പദമാണ്, അതിനെ പിന്നെ വിഗ്രഹിക്കാനൊന്നുമില്ല, ഒന്നല്ലേ. ഊക്കാലഹ അച്ഛന്ന് പിരിക്കുമ്പോ അവിടെ നമുക്ക് പിരിക്കാം. എന്തുകൊണ്ടാണ്? ഊക്കാലഹ വേറൊരു പദമാണ്, അച്ഛ വേറൊരു പദമാണ്. അവിടെ വിഗ്രഹിക്കേണ്ട കാര്യമില്ല, അവിടെ സന്ധി വന്നിരിക്കുകയാണ്. അതാണ് ഊക്കാലഹ അച്ഛന്നുള്ളത്. ഊക്കാലോ അച്ഛന്നായത് ആ സന്ധി നമ്മളിനി പഠിക്കും. അച്ഛ് ഹർസ്വദീർഘ പ്ലുതഹ എന്നുള്ളത് നമ്മൾ സന്ധ്യയെ വിച്ഛേദിച്ചു, വിഗ്രഹമല്ല. അതുകൊണ്ടാണ് അച്ച് ഹ്രസ്വദീർഘ പ്ലുതഹ എന്ന് വന്നത്. സന്ധി ചെയ്തപ്പം ഹ്ര ഹകാരം എന്തായി മാറി? ജ്ഹ് എന്നായി, ഘോഷാക്ഷരമായി മാറി. അതിന്റെ നിയമങ്ങൾ ഇനി പഠിക്കും. ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുണ്ണാക്കണ്ട, പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാം. ജകാരമായി മാറി. അപ്പൊ ആ സന്ധികളൊക്കെ നമ്മൾ പിന്നീടും മനസ്സിലാക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഊക്കാല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഊക്കാല എന്ന് പറഞ്ഞാൽ? അപ്പൊ അതിനെ വിഗ്രഹിച്ചേ മനസ്സിലാവും. എങ്ങനെയാ ഇത് വിഗ്രഹിക്കുന്നത്? ഊ കാലഹ കാലോ യസ്യ ബഹുരി സമാസം. ആ സമാസങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ ഞാൻ പൊതുവേ പറഞ്ഞു പോകത്തേ ഉള്ളൂ, അതൊന്നും വിശദീകരിക്കത്തില്ല. അത് നമ്മൾ സമാസം പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലായിക്കോളൂ. ഇപ്പൊ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ പറയൂ. സപ്തമി ഉപമാന പൂർവപദസ്യ ബഹുബ്രീഹ വാച്യോ വാച ഉത്തരപദ ലോപഹ എന്നൊരു വാർത്തകമുണ്ട്. ഈ സമാസങ്ങളൊക്കെ വിധിക്കാൻ സൂത്രങ്ങളും വാർത്തകങ്ങളും ഉണ്ട്. അതനുസരിച്ച് ഇവിടെ സമാസം വരും. കേട്ട് പരിചയം വരാൻ വേണ്ടി മാത്രം ഞാൻ ആ വാർത്തകത്തെ പറഞ്ഞു. അതുകൊണ്ട് ആരും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഊ കാലഹ കാലോ യസ്യ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കണമെങ്കിൽ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മാത്ര എന്നാണ്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹ്രസ്വം ഏകമാത്ര, ദീർഘം ദ്വിമാത്ര, പ്ലുതം ത്രിമാത്ര എന്ന് പറഞ്ഞാൽ ഹ്രസ്വത്തെ നമ്മൾ ഉച്ചരിക്കാൻ എടുക്കുന്ന ആ കാലം അതിനാണ് മാത്ര എന്ന് പറയുന്നത്. അപ്പോ ഊ കാല എന്ന് പറയുന്നത് എങ്ങനെ വിവരിച്ച്? ഊ കാലഹ കാലോ യസ്യ. ഊ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊവിന്റെ കാലം. ഊ എന്ന് പറയുന്നത് നമുക്കറിയാം, ശബ്ദം ഊ ആ ഈ ഊ എന്ന് പറയുന്ന ഊ. ഇത് കുറച്ച് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഊ ഊവിന്റെ കാലത്തിനെയാണ് ഊകാലം എന്ന് പറയുന്നത്. ഊ എന്ന് പറയുന്ന ആ സ്വരത്തിന്റെ കാലം. എന്താണ് ഈ ഊ എന്ന് പറയുന്ന അവസാനമേ പറയത്തുള്ളൂ. ഇപ്പൊ ഊ എന്ന് പറയുന്ന ശബ്ദമെന്ന് നമ്മൾ മനസ്സിലാക്കും. കാലമെന്ന് പറഞ്ഞാൽ മാത്രം. പക്ഷെ ഇവിടെ കാലശബ്ദത്തിന്റെ അർത്ഥം മാത്രമാണെങ്കിലും ഇതൊരു ലാക്ഷണിക പ്രയോഗമാണ്. മാത്രയെന്നുള്ള അർത്ഥം എടുത്താൽ പോരാ. ഓവിന്റെ മാത്രയ്ക്ക് സദൃശമായ മാത്ര എന്ന അർത്ഥം എടുക്കണം, എന്നാലേ ശരിയാവും. ഊവിന്റെ മാത്രയ്ക്ക് സദൃശമായ, അപ്പൊ ഊ കാലഹ എന്ന് പറയുന്നിടത്ത് കാലശബ്ദത്തിന്റെ അർത്ഥം കാലസദൃശം എന്നാണ്. എന്നുവെച്ചാൽ മാത്രാ സദൃശം. ഈ സാദൃശ്യത്തെ കാണിക്കാനാണ് ഇവ ശബ്ദം പ്രയോഗിക്കുന്നത്. ചന്ദ്ര ഇവ ആനനം, ചന്ദ്രനെ പോലെയുള്ള മുഖം എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഊ കാലയുടെ അർത്ഥം എന്തായി? ഊ മാത്രം. ഊ മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊവിന്റെ മാത്രം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഊവിന്റെ മാത്രയ്ക്ക് സദൃശമായ കാലം എന്ന് വെച്ചാൽ മാത്രം. അപ്പൊ പിന്നെ ഈ ഊ എന്താണെന്നറിയണം. എന്നാലേ ബാക്കി പറയുന്നതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ പറയുന്നത് എന്താണെന്ന് ആർക്കും പിടികിട്ടിയിട്ടില്ല. അത് പിടികിട്ടണമെങ്കിൽ ഊ മനസ്സിലാക്കും. ഇവിടെ ഊ എന്ന ദീർഘത്തിലല്ല എഴുതിയിരിക്കുന്നു. ഈ ദീർഘത്തിൽ എഴുതിയിരിക്കുന്ന ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമാത്രമുള്ള ഹ്രസ്വ ഊ, ദി മാത്രത്തിലുള്ള ദീർഘവും, മൂന്ന് മാത്രത്തിലുള്ള പ്ലുതവും. ഈ മൂന്ന് ഊവിനെയും കൂടെ ചേർത്തിട്ടാണ് സൂത്രത്തിൽ ഊ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ പാണിനി കാര്യങ്ങളെ എത്രമാത്രം ചുരുക്കുന്നു എന്ന് മനസ്സിലായിക്കും. ഇതാണ് നമുക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമുള്ളത്. ഇതാണ് സൂത്രം എന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ പാണിനിയുടെ ചുരുക്കിയിരിക്കുകയാണ്. ഒന്ന്, ഹ്രസ്വവും ദീർഘവും പ്ലുതവും എന്ന് പറയേണ്ട സ്ഥാനത്ത് ഊ എന്ന് പറഞ്ഞു. മാത്രാ സദൃശമായ മാത്ര എന്ന് പറയേണ്ട, അല്ലെങ്കിൽ മാത്രയ്ക്ക് തുല്യമായ മാത്ര എന്ന് പറയേണ്ട സ്ഥാനത്ത് കാല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതിനെ വിശദീകരിച്ച് മനസ്സിലാക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? ഹർസ്വമായ ഉകാരം, അതായത് ഏകമാത്രയുള്ള ഉകാരം, ദി മാത്രയുള്ള ഉകാരം, ത്രിമാത്രയുള്ള ഉകാരം, ഇവയുടെ ഈ മാത്രകൾക്ക്, ഇതിൽ മൂന്നിലും മൂന്ന് മാത്രകളാണല്ലോ, ഒന്ന് ഹ്രസ്വം, ഒന്ന് ദീർഘം, മറ്റൊന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്, ഒന്നിൽ ഒരു സെക്കൻഡ്, രണ്ടാമത്തേൽ രണ്ട് സെക്കൻഡ്, മൂന്നാമത്തേൽ മൂന്ന് സെക്കൻഡ്. അതിനോട് മാത്രാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതുപോലെയുള്ള മാത്രയുള്ള സ്വരങ്ങൾക്ക് എന്നാണ് ഊകാല അച്ഛന്ന് പറഞ്ഞ അർത്ഥം. നമ്മൾ ഊ ഊ ഊ എന്ന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ അവിടെ ഊകാരത്തിന് ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ്, മൂന്ന് സെക്കൻഡ് ഇങ്ങനെ മാത്രം വരുന്നത്, ഇതുപോലെ ഏതെല്ലാം സ്വരങ്ങൾക്ക് മാത്രകൾ വരുന്നുണ്ടോ ആ മാത്രകളുള്ള ആ സ്വരങ്ങൾക്ക് ക്രമപ്രകാരം ഒരു മാത്രയാണെങ്കിൽ ഹ്രസ്വം, രണ്ട് മാത്രയാണെങ്കിൽ ദീർഘം, മൂന്ന് മാത്രയാണെങ്കിൽ പ്ലുതം എന്ന് സംജ്ഞ വരും. അപ്പൊ ഇവിടെ ഊ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു ദൃഷ്ടാന്തം എടുത്താണ്. എന്തിനു വേണ്ടി? മറ്റു സ്വരങ്ങളിൽ ഈ മാത്രേ നമുക്ക് പരിചയപ്പെടുത്താനുള്ളൂ. ഉദാഹരണം അകാരത്തെ എടുക്കുക, ഉ എന്നുള്ളതിനെ നമ്മൾ ഒരു മാത്രയിൽ ഉച്ചരിച്ചു, ഉ. അതുപോലെ അകാരത്തെ ഉച്ചരിക്കുക, ആ. അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉ എന്ന് പറയുന്നതിന് ഒരു മാത്രയിൽ ഉച്ചരിച്ചപ്പോ അതുപോലെ അകാരത്തിൽ ഉച്ചരിച്ചു, ആ. അപ്പോ ആക്ക് എന്ത് വരും? ഹ്രസ്വ എന്ന് പറയുന്ന സംജ്ഞ വരും. ഉ എന്ന് രണ്ട് മാത്രയിൽ ഉച്ചരിച്ചു. പണി നമ്മൾ ഉച്ചരിച്ച് കാണിച്ചു തരികയാണ് ഊ കാലഹ എന്ന് പറഞ്ഞിട്ട്. അവിടെ പാണിനി ഊ ഏകമാത്ര, ഊ ദ്വിമാത്ര, ഊ ത്രിമാത്ര എന്ന് പറയുന്നതിന് പകരം ഊ കാല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചോളൂ. അപ്പോ ഊ എന്ന് രണ്ട് മാത്രയിൽ ഉച്ചരിക്കുന്നത് പോലെ ഒരു സ്വരത്തെ ഉച്ചരിച്ചാൽ, ഉദാഹരണം അകാരത്തെ രണ്ട് മാത്രയിൽ ആ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് ദീർഘം എന്ന് പറയുന്ന സ്വപ്ന വരും, പേര് വരും. ഇനി അതുപോലെ ഉ എന്ന് പറയുന്നത് ഞാൻ പാണിനി മൂന്ന് മാത്രയിൽ ഉച്ചരിച്ച് നമ്മളെ കാണിക്കുകയാണ്. അതാണ് ഊകാല എന്ന് പറഞ്ഞത്. അതിനെ വിശദീകരിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരർത്ഥം കിട്ടി. ഊകാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉകാരത്തെ മൂന്ന് മാത്രയിൽ ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാത്രയിൽ ആയത്തന്നെ ഉച്ചരിക്കുക, ആ. അതിന് പ്ലുതം എന്ന സ്വപ്ന വരും. ഇതാണ് ഈ സൂത്രത്തിന്റെ താല്പര്യം. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ ഇതിന്റെ വൃത്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരുപാട് വ്യാകരണ നിയമങ്ങളെ ഇതിന്റെ വൃത്തിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് ആദ്യം പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ കുറച്ച് ക്ലിഷ്ടത അനുഭവപ്പെടും. ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഒരു മാത്രമാണെങ്കിൽ ഹ്രസ്വം, രണ്ട് മാത്രമാണെങ്കിൽ ദീർഘം, മൂന്ന് മാത്രമാണെങ്കിൽ പ്ലുതം. ഇത്രയും ഇത് മനസ്സിലാക്കാവുള്ളൂ, അതാദ്യം ഉറപ്പിക്കുക. പക്ഷെ ഇതിന്റെ വ്യാഖ്യാനത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ പോകുമ്പോൾ കുറച്ച് പ്രയാസം പോലെ തോന്നും. പക്ഷെ വ്യാകരണം പഠിക്കുമ്പോൾ എത്ര ഏത് നിയമങ്ങൾ പഠിച്ചാലും ശരി, മനസ്സിൽ ഒരിക്കലും ഇത് ക്ലിഷ്ടമാണ് പ്രയാസമാണ് എന്നുള്ള ഒരു ധാരണ വയ്ക്കാതിരിക്കുക. അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞോ അത് മനസ്സിലാകത്തില്ല. ഇതെല്ലാം വെറും നിസാരമാണെന്നുള്ള മനോഭാവത്തിൽ ഇതിനെ സമീപിക്കാവൂ. പ്രയാസമെന്ന് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞോ മുമ്പോട്ട് പോകത്തില്ല, അവിടെ നിന്നുപോകും. അതുകൊണ്ട് പ്രയാസമെന്ന് തോന്നുന്ന ഭാഗങ്ങളെയും നിസ്സാരമായിട്ട് തന്നെ സമീപിക്കുക. സാരമില്ല, അതൊന്നും മനസ്സിലാക്കത്തക്കതയുള്ളൂ എന്നുള്ളൊരു ഭാവത്തിൽ സമീപിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും. പിന്നെ ഇത് പഠിക്കണമെങ്കിലും എന്താണ്, ഇത് കാര്യങ്ങൾ മനസ്സിലായാലേ ഒരാൾക്ക് ഇത് ഒരു രസം തോന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ല, നിർത്തേണ്ടി വരും. മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ കുരുക്കുകൾ അഴിക്കുന്നതിന് മനസ്സിലൊരു രസം തോന്നും. അപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരാഗ്രഹം, ജിജ്ഞാസ വരും, അറിയാനുള്ള. കഴിയുന്നത്ര മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. ചില ഭാഗങ്ങൾ മനസ്സിലാകാതെ വന്നാലും നിരാശപ്പെടേണ്ട, കാരണം അത് ആദ്യമേ ഞാൻ പറഞ്ഞു, മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമായിക്കൊള്ളും. എല്ലാം ഇവിടെ വെച്ച് പൂർണ്ണമായും മനസ്സിലാക്കി പോകാമെന്ന് പറയുന്നു. അത് എല്ലാവർക്കും സാധ്യമായ കാര്യമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ഇത് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ഒരമണിക്കൂർ ഒരു ദിവസം ഇതിനെക്കുറിച്ച് മറ്റൊരാളുമായി ചർച്ച ചെയ്താൽ മനസ്സിലാക്കത്തക്ക കാര്യങ്ങളേ ഉള്ളൂ, ഏകദേശം പൂർണ്ണമായി തന്നെ. അല്ല, സ്വയം ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി അതിൻ്റെ ഇരട്ടി സമയം ചെലവാക്കിയാൽ നന്നായിരിക്കും. ഒരു മണിക്കൂർ അത്രയും വേണമെന്നില്ല, നല്ല ശേഷിയുള്ളവരാണെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിപ്പോകും. ചിലപ്പോൾ അങ്ങനെ തോന്നും, മനസ്സിലായില്ലെന്നും വരും. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കരുത്. ഒരു കാര്യം മനസ്സിലായോ എന്നുള്ള കാര്യം നമ്മളൊന്ന് പരീക്ഷിച്ചു പോകണം. മനസ്സിലായോ, അപ്പോഴാണ് മനസ്സിലാകുന്നത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് പരീക്ഷിച്ചു പോകണം. ഒന്ന് ഓർത്തു നോക്കണം, എന്താണ് ഇന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലായി, ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് ഒന്ന് ചർച്ച ചെയ്യുക, അരമണിക്കൂർ അല്ലെങ്കിൽ സ്വയം ഒന്നുകൂടി അത് ആവർത്തിക്കുക. സാധാരണഗതിയിൽ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ ചർച്ച ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമം. ആ ജോലിയുടെ ഞാൻ ഏറ്റെടുത്ത് എന്ന് വെച്ചാൽ 1 മണിക്കൂറിനെ ഞാൻ 4 എന്നാക്കി. 1 മണിക്കൂർ പഠിപ്പിക്കേണ്ട കാര്യം ഞാൻ 1/2 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്, അല്ല അതിനെ ഇരട്ടിയാക്കി. 1 മണിക്കൂർ പഠിപ്പിക്കേണ്ടതിനെ ഞാൻ 4 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കും. 1 ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം 4 ക്ലാസ് കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രയത്നം കുറഞ്ഞു. 1 മണിക്കൂറിന് 1/2 മണിക്കൂർ പരിശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ 1/2 മണിക്കൂർ പരിശ്രമിച്ചാൽ മതി. കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാകുന്നവർക്ക് ഇത്രയും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാലും അവരും നോക്കണം, എന്തെങ്കിലും പഠിച്ചവരും ചിന്തിക്കണം, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, നമ്മൾ ധരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നിട്ടുണ്ടോ. അപ്പോൾ പഠിച്ചിട്ടുള്ളവർക്കും അത് പ്രയോജനകരമായി തന്നെ തോന്നും. അതുകൊണ്ട് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വ്യാകരണം പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, വ്യാകരണം എന്ന് പറയുന്നത് ഈ സംസ്കൃത ഭാഷയുടെ താക്കോലാണ്. ഇത് കൈകെട്ടിക്കഴിഞ്ഞാൽ ഏത് കലവറയും തുറന്നു കയറാം, അതാണ് അതിൻ്റെ പെർമിഷൻ. അപ്പൊ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം, അത് നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാവും. നമുക്കെന്തെങ്കിലും പറയാനും ഒന്നും പറയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം കുറവായിരിക്കും. ഇതല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കണമെങ്കിലോ, ഒരു മനസ്സിലാക്കുക എന്നുള്ളതല്ല പ്രധാനമായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആൾക്കാരൊന്ന് കഥ എഴുതുന്നത് പോലെയാണ്. 100 പുസ്തകം വായിച്ച്, 100 കുറിപ്പടി എഴുതി വെച്ച്, മരുന്നിന്റെ കുറിപ്പടി, പിന്നെ എല്ലാം പറയേണ്ടി വരും. എന്നാൽ തന്നെ ബബ്ബാന്നായി, അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഏതൊരു ശാസ്ത്രവും നമുക്ക് സ്വയം മനസ്സിലായി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നോ ഇല്ല എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. അത് പരോപകാരം മനസ്സിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, അതില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കത്തില്ല. പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഒരു ത്യാഗമൊന്നുമല്ല, മഹത്വമല്ല. മറ്റുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വയം ഇത് മനസ്സിലാക്കാനാണെങ്കിലും അതിനൊരു താൻ ധരിക്കുന്നത് ശരിയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം വരണമെങ്കിൽ ഇതിലൂടെ തന്നെ കടന്നു ചെല്ലുന്നു, വിശേഷിച്ച് സംസ്കൃതത്തെ സംബന്ധിച്ച്. എന്നാലേ നമുക്ക് ആത്മവിശ്വാസം വരട്ടെ. അങ്ങനെ വന്നാലേ നമ്മൾ ഗ്രഹിക്കുന്ന ആധ്യാത്മികമായ ആശയങ്ങളിൽ നമുക്ക് വ്യക്തതയും ദൃഢതയും വരത്തുള്ളൂ. ഈ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, അത് ഭ്രാന്തിയാണോ പരമാർത്ഥമാണോ എന്നും സ്വയം തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇരുട്ടിത്തപ്പം. അതുകൊണ്ട് ഇതിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും വ്യർത്ഥമല്ല. ഇപ്പം നമ്മൾ എത്ര ക്ലാസ്സായി, ഏഴോട്ടോ ക്ലാസ് ആയിട്ടുണ്ട്. ഈ 12 വർഷം നമ്മൾ എത്ര ക്ലാസ് എടുത്തിരിക്കും? 10,000 ക്ലാസ് എടുത്തിരിക്കും. എനിക്ക് തോന്നുന്ന അതിനേക്കാളും പ്രയോജനപ്രദമായിട്ട് വന്ന ഈ 8 ക്ലാസ്സാണ് നിങ്ങളെ സംബന്ധിച്ച്. അതായിരിക്കും നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഇതായിരിക്കും ഏറ്റവും പ്രയോജനം. മറ്റതെന്ന് പറയുന്നത് എന്താണ്? മൂലക്കല്ല് വയ്ക്കാതെ കെട്ടിടം കെട്ടുകയാണ്. ഇതങ്ങനെയല്ല, നമ്മൾ വീടൊക്കെ വെച്ചതിന് ശേഷം ഒരു മൂലക്കല്ല് അടിയിൽ തിരികെ കയറ്റുകയാണ് മാന്തിയിട്ട്. ആണ് അതിന്റെ വ്യത്യാസം.